വിശോഹ എങ്ങനെയാണ്? വിശ്വവാഹ്ശസ് ഇതി സ്ഥിതേ വിശ്വവാഹ്ശസ് ഇതി സ്ഥിതേ വാഹ് വിശ്വഹ ഇത്യസ്യ ഭസജ്ഞായ ഹോഠ ആണ് വരുന്നത്. വാഹ ഊട്ട് ഇതിനേന സംപ്രസാരണ ഊഠി വകാരസ്യ കൃതേ വിശ്വ ഊ ആഹ് ഇത്യത്ര സംപ്രസാരണാശ്രയത്തിനേന പൂർവരുപയോഗാദേശി വിശ്വ ഊഹ് ഇതി സ്ഥിതി എത്തിയേതത്യൂക്ഷിത്തിനേന ബർദ്ധു കൃതേ വിശ്വോഹ് ശസ് ഇത്യത്ര വിശ്വോഹ അപ്പൊ ഇവിടെ വിശ്വവാഹ് എന്നിരിക്കുന്നു. വാഹ് നിരന്തരത്ത് വാഹ ഊട്ട് എന്നുള്ള സൂത്രം കൊണ്ട് എന്ത് ചെയ്തു? ബകാരത്തിന് ഊട്ട് വിധിച്ചു. എന്നുവെച്ചാ ഊ അതെങ്ങനെയുള്ള ഊ എന്നാ പറഞ്ഞത്? സംപ്രസാരണ ഊ, സംപ്രസാരണ സംജ്ഞയുള്ള ഊ ആണ് വിധിച്ചത്. ഇവിടെ സംപ്രസാരണം എന്ന് പറഞ്ഞില്ലെങ്കിലോ വാഹ ഊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ഏതിനു വരും? ഹാക്ക് വരും. ഇപ്പൊ സംപ്രസാരണ പൂർവ്വസൂത്രത്തിൽ നിന്ന് സംപ്രസാരണം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ സംപ്രസാരണ ഊട്ടെന്ന് പറഞ്ഞു. ഈ സംപ്രസാരണ ഊട്ടെന്ന് വിധിച്ചാലും പ്രശ്നം വരും. എന്താണ് പ്രശ്നം? സംപ്രസാരണ ഊട്ട്, സംപ്രസാരണം ഇവിടെ സംപ്രസാരണ ഊട്ട് വിധിച്ചാലും ഇവിടെ പ്രശ്നമുണ്ടാകും. എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? സർവാദേശം വരുന്നില്ല, കാരണം ഊ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇത്തായി ലോപിച്ചു പോയി. വിശ്വ ഇല്ല, വാഹ എന്നല്ലേ പറഞ്ഞുള്ളൂ. വാഹ ഊട്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഏതിനെ വരത്തുള്ളൂ? വാഹയ്ക്ക്. വിശ്വയിലെ വാക്ക് വരത്തില്ല, കാരണം വാഹ ഊട്ട് പ്രത്യേകം പറഞ്ഞു. വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംപ്രസാരണ സജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? എന്താണ് അതിന്റെ അർത്ഥം? എണ്ണിന്റെ സ്ഥാനത്ത് വരുന്ന ഇക്കിനാണ് സംപ്രസാരണ സജ്ഞ എന്ന് പറഞ്ഞാൽ, ഇവിടെ വകാരത്തിന്റെ സ്ഥാനത്ത് വരുന്ന ഊവിനാണെന്ത്? സംപ്രസാരണ സജ്ഞ. അപ്പോൾ വകാരത്തിന്റെ സ്ഥാനത്ത് ഊ വന്നു കഴിഞ്ഞാലേ എന്ത് വരത്തുള്ളൂ? അപ്പോൾ അതിന് സംപ്രസാരണവും വിധിക്കാൻ പറ്റുമോ? മനസ്സിലായോ? വകാരത്തിന്റെ സ്ഥാനത്ത് ഊ വന്നു കഴിഞ്ഞാൽ ഇഗ്ഗണ സംപ്രസാരണം പ്രകാരം അതിന് സംപ്രസാരണ സംജ്ഞ കിട്ടും. പക്ഷെ വാഹുവിട്ട് എന്താ ചെയ്യുന്നത്? വകാരത്തിന് സംപ്രസാരണ ഊവിനെ വിധിക്കുകയാണ്. അപ്പോ പ്രശ്നം മനസ്സിലായോ? വായുടെ സ്ഥാനത്ത് വരുന്ന ഊവിനാണ് സംപ്രസാരണ സംജ്ഞ. ഇവിടെ എന്താ ചെയ്യുന്നത്? വായ്ക്ക് സംപ്രസാരണ ഊവിനെ വിധിക്കുന്നു. എന്നുവെച്ചാൽ ഊ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അതിന് സംപ്രസാരണ സംജ്ഞ ഉണ്ടായിരിക്കണം. എന്നാലേ സംപ്രസാരണ സംജ്ഞയുള്ള ഊവിനെ അവിടെ വിധിക്കാൻ പറ്റും. പക്ഷേ ഊവിന് സംപ്രസാരണ സംജ്ഞ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? അവിടെ വായ്ക്ക് വരണം, എന്നാലേ സംപ്രസാരണ സംജ്ഞ കിട്ടും. പക്ഷേ ഇവിടെ അത് വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സംപ്രസാരണ സംജ്ഞയുള്ള ഊ ആയിരിക്കണം. മനസ്സിലായോ? സമ്പ്രസാരണ സംജ്ഞയുള്ള ഊവാണെങ്കിൽ മാത്രമേ ഇവിടെ വാക്കി വരാൻ പറ്റൂ. പക്ഷെ ആ ഊവിന് സമ്പ്രസാരണ സംജ്ഞ കെട്ടണമെങ്കിൽ അത് ആദേശം വരണം. പക്ഷെ ആദേശം വരണമെങ്കിൽ എന്ത് വേണം? ആദേശം വരണമെങ്കിൽ എന്ത് വേണം? സമ്പ്രസാരണ സംജ്ഞ നേരത്തെ കെട്ടിയിരിക്കണം. എന്തുകൊണ്ട്? സമ്പ്രസാരണ ഊവിനാണ് വിരിക്കുന്നത്. പക്ഷെ അങ്ങനെ സമ്പ്രസാരണ സംജ്ഞ കെട്ടണമെങ്കിൽ എന്ത് വേണം? വാക്യ ആദേശങ്ങൾ. വാക്യ ആദേശം വരണമെങ്കിൽ എന്ത് വേണം? സമ്പ്രസാരണ സംജ്ഞ കിട്ടണമെങ്കിൽ എന്ത് വേണം? ബാക്കി ആദേശം വരണമെങ്കിൽ എന്ത് വേണം? ഈ ദോഷത്തിനാണ് എന്തു പറയുന്നത്? അന്യോന്യാശ്രയം. ഇതരേതര ആശ്രയാണിച്ച കാര്യാണി ന പ്രകല്പന്തേ. വ്യാകരണത്തിലെ നിയമമാണ്, ഇതരേതര ആശ്രയമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോ വിവാഹ വോട്ട് പ്രകാരം സമ്പ്രസാരണ വോട്ട് വരുമോ? വരത്തില്ല. അപ്പോ ഇവിടെ അതിന് സമാധാനം പറയുന്നത് ഭാഷകാരൻ തന്നെയാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് സമാധാനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് ശരിയാണ്, ഈ ഗണ സമ്പ്രസാരണം അത് ശരിയാണ്. എണ്ണിന്റെ സ്ഥാനത്തേക്ക് വന്നാലേ സമ്പ്രസാരണ സംജ്ഞ കിട്ടത്തുള്ളൂ, അത് ശരിയാണ്. പക്ഷെ വാഹ ഊട്ട് എന്ന് പറയുന്നിടത്ത് സമ്പ്രസാരണ ഊട്ട് വിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഈ ഊ വകാരത്തിൽ പോയി ആദേശമായി കഴിഞ്ഞാൽ അതിന് കിട്ടാൻ പോകുന്ന സമ്പ്രസാരണ സംജ്ഞ ഏതാണോ എന്ന് വെച്ചാൽ ഭാവിയിൽ സമ്പ്രസാരണ സംജ്ഞ, ആ ഭാവിയിൽ കിട്ടാൻ പോകുന്ന ആ സമ്പ്രസാരണ സംജ്ഞ ഉള്ളതായ ഊവിനെ വിധിക്കിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാവി സമ്പ്രസാരണ സംജ്ഞ ഉള്ള ഊവിനെ വിധിച്ചു, അതാണ് സമ്പ്രസാരണ ഊട്ടെന്ന് പറഞ്ഞ അർത്ഥം. മനസ്സിലായോ? ഭാവിയിൽ കിട്ടാൻ പോകുന്ന സമ്പ്രസാരണ സംജ്ഞയെ ഉള്ള ഊവിനെ വിധിച്ചു. ഇതിന് പറയുന്നതാണ് ഒരു ന്യായം. ഇത് പല സ്ഥലത്തും പ്രയോഗിക്കാറുണ്ട്. സൂത്രശാടകൻ ന്യായം എന്ന് പറയും. മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം കൂടെ മിക്സായി കിടക്കുകയാണ്. ഏതാ പറഞ്ഞത്, ഏതാ പറയാത്തതെന്നുള്ളത്. സൂത്രശാടകൻ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ കുറച്ച് നൂല് കൊടുത്ത്, ഒരു കെട്ട് നൂല് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, അസ്യ സൂത്രസ്യ ശാടകം വയ. വയ എന്ന് വെച്ചാൽ നെയ്യുക. ഈ നൂലിന്റെ സാരി നെയ്തെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളാകെ പ്രശ്നത്തിലായി. കാരണം അയാൾ നെയ്യേണ്ടത് എന്താണ്? സാരി. സാരി ആർക്കെങ്കിലും നെയ്യാൻ പറ്റൂ? പറ്റൂ. എന്തുകൊണ്ട്? നെയ്താലേ സാരി ആകത്തുള്ളൂ. സാരി ആർക്കും നെയ്യാൻ പറ്റത്തില്ല. ഉടുപ്പ് തയ്ക്കാൻ നമ്മൾ കൊണ്ട് തയ്യക്കടയിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു ആർക്കും ഉടുപ്പ് തയ്ക്കാൻ പറ്റില്ല. തച്ചു കഴിഞ്ഞാലേ ഉടുപ്പാകത്തുള്ളൂ. അല്ല, ഉടുപ്പ് എങ്ങനെ തയ്ക്കും? ബുദ്ധിയുള്ള തയ്യക്കാരനാണെങ്കിൽ തിരിച്ചു തരും. അയാൾ പറയും, ഇവിടെ ഉടുപ്പ് തയ്ക്കത്തില്ല. അതൊരിക്കലും സാധ്യമല്ല. ഉടുപ്പാകണമെങ്കിൽ തച്ചു കഴിയണം. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അതുപോലെ തന്നെ പറയുന്നു, ഓതനം പറ്റ. ചോറ് വയ്ക്കാൻ പറഞ്ഞു നമ്മളോട്, പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു പണിയെ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഓതനത്തെ പാകം ചെയ്യാൻ ഒക്കത്തില്ല. പാകം ചെയ്തു കഴിഞ്ഞാൽ എന്താവും? ഓതനാവത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭാവിയിൽ എന്താണോ സംഭവിക്കാൻ പോകുന്ന അതിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. യഥാ ഓദനം സ്യാദ് തഥാ പാകം ഗുരു എന്നാണ്. നീ എങ്ങനെ പാകം ചെയ്താലാണോ ചോറായി കിട്ടുന്നത്, ആ രീതി പാകം ചെയ്യുക. എന്നു വെച്ചാൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ശരിയായി തീയൊക്കെ ഇട്ട് അത് കരിച്ച് പൊരിച്ചൊന്നും കളയാതെ നേരെ രീതിയിൽ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ പറയുന്നതാണ് ഒരു അർത്ഥമുണ്ട്. കാരണം ഈ അരിയിട്ട് വേവിച്ചു കഴിഞ്ഞാൽ അത് ചോറ് തന്നെ ആകണം, കഞ്ഞിയായി പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം പറയുന്നത് വേവിച്ചു കഴിഞ്ഞാൽ ഇത്. അപ്പൊ തുണി കൊടുത്തിട്ട് പറയുന്ന എന്താണ്? നീ തച്ചു കഴിഞ്ഞാൽ ഇത് ഉടുപ്പ് തന്നെ ആയിരിക്കണം, നിക്കറായി പോകരുത്. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് നീ ഉടുപ്പ് തയ്ക്കൂ. അപ്പോൾ പറയുന്നതാണ് ബുദ്ധിയില്ലാതെ അല്ല, മുൻകൂട്ടി പറയുകയാണ്. പാളിപ്പോകരുത് പണി. അതാണ് അസ്യ സൂത്രസ്യ ശാടകം വയ എന്ന് പറയുന്നത്. നെയ്തെടുത്തു കഴിഞ്ഞാൽ സാരി തന്നെ ആയിരിക്കണം, വേറെ ഒന്നും ആകരുത്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഭാവി സംജ്ഞയെ കണ്ടുകൊണ്ട് വിധിക്കും. അത് എന്താണ്? ലൗകിക ന്യായമനുസരിച്ച്. ഇതിനെ ലൗകിക ന്യായങ്ങളെന്ന് പറയും. പലയിടത്തും നമ്മളങ്ങനെ ലൗകിക അന്യായങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പറയുന്നയാളിനും അറിയാം നൂലെന്താണ് സാരി എന്താണ്, നെയ്യുന്നയാളിനും അറിയാം നൂലെന്താണ് സാരി എന്താണ്. പക്ഷെ ഭാഷ പ്രയോഗിക്കുന്നിടത്ത് നമുക്ക് തോന്നും എന്തോ പെസകാണ് പറഞ്ഞതെന്നല്ല, വളരെ ശരിയായ ഭാഷ തന്നെയാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ വിധിയിൽ കുഴപ്പമൊന്നുമില്ല. ഭാവി സമ്പ്രസാരണ സജ്ഞയുള്ള ഊഠിനെ വിധിച്ചിരിക്കുന്നു. ആണ് ബസ്യഭാവ സമ്പ്രസാരണ ഊഠെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പല സ്ഥലത്തും വരും. അവിടെയും ദോഷമില്ല. അടുത്ത് വരുന്നത് ഏത് ശബ്ദമാണ്? അത് കഴിഞ്ഞു അനോട് അനോട് അന ശകടം വഹദീതി അനോട് പണ്ടിക്കാള അനാന്ന് വെച്ചാൽ ശകടം, അത് വഹിക്കുന്നവനാണ് അനോട് കാള. അനൊടുഹു സൂന്നിരിക്കുന്നു. ഇവിടെ എല്ലാം പഴയ പ്രക്രിയകളെല്ലാം ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. പ്രാതിവിസഞ്ജ, സ്വാദുത്പത്തി, ഏകവനത്തിൽ ഒന്ന്, ദിവനത്തിൽ രണ്ട്, ബഹുവനത്തിൽ മൂന്ന്, ഇതൊന്നും നമ്മൾ ഓരോ സ്ഥലത്തും ആവർത്തിക്കേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. അനുഡുഹു സുന്ദരിയും വരുന്നു. ചതുര അനുഡുഹോ രാം ഉദാത്ത, ചതുര അനുഡുഹോഹോ ആം ഉദാത്ത എന്നാണ്. അനയോർ ആം സ്യാദ് സർവനാമസ്ഥാനേ പരേ. ഇവിടെ രണ്ട് ശബ്ദങ്ങളാണ്. ഏതൊക്കെയാണ്? ചതുര് ശബ്ദവും അനുഡുഹു ശബ്ദവും. അതിൽ ചതുർ എന്ന് പറയുന്ന എന്ത് അന്തമാണ്? അതിന് രേഖാന്തത്തിൽ വരും. അതായത് ഇപ്പം നമ്മൾ ഹായാണ് പഠിക്കുന്നത്, ഹായ വര അവിടെ വരുമ്പോൾ അത് വരും. അപ്പം അത് ഓർത്തോണം. ഇപ്പം ചതുര് ശബ്ദത്തിനും അനൊടുഹ് ശബ്ദത്തിനും എന്ത് വരുന്നു? ആം, ആം വിധിക്കുന്നു. എപ്പോ? സർവനാമസ്ഥാനി പരേ. സൂത്രത്തിൽ ഒരു ശബ്ദം കൂടെ ഉണ്ട്, ഏതാണ്? ഉദാത്ത. അതിവിടെ ആവശ്യമില്ല, അതുകൊണ്ട് വിട്ടു. ഉദാത്തത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പരനിമിത്തം എന്താണ്? സർവനാമസ്ഥാനം ഇരിക്കുന്ന സൂത്രമാണ്. ഏത് മൂല ഏതുവരെയാണ്? സുമുതല് ഔട്ട് വരെ. ഇത്രയും പരമിരിക്കുമ്പോ അനൊടുഹ് ശബ്ദത്തിന് ആം വിധിച്ചു. ആം വിധിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏത് സൂത്രം വരും? മിതോ മിതോ മിതോ മിതോ മിതോ മിതച്ചോ അന്ത്യാത്പര. അന്ത്യമായ അച്ഛന്റെ പരത്തിൽ മിത്ത് വരും. ആമില മകാര മിത്തായി പോയി ശേഷിക്കുന്ന ഏതാണ്? ആ. അപ്പൊ ഇവിടെ അനൊടുഹ് ആണ് ശബ്ദം. പരത്തിൽ സൂവിരിക്കുകയാണ്. അനൊടുഹ് എന്ന് പറയുന്നതിലെ അന്ത്യമായ അച്ഛേതാണ്? ഊ. അതിന്റെ പരത്തിൽ എന്ത് വരും? അന്ത്യമായ അച്ഛന്റെ പരത്തിൽ വരണ്ടേ? അപ്പൊ എങ്ങനെ വരും? അനടു ആ ആ സു. ആ പ്രക്രിയ ശരിക്കും മനസ്സിലാക്കി തന്നെ പോണം. മനസ്സിലായെങ്കിൽ ചോദിക്കണം. ആയാണ് ദീർഘം. ആം അനോട് ഊ ആ ഹുന്നായി. അതാണ് ചതുര അനോട് ഹൂ രാം ഉദാത്തം കൊണ്ട് സംഭവിക്കുന്നതാണ്. അനോടുഹിന്റെ എന്തായി? അനോടുഹിന്റെ അനുഡുഹിന്റെ എന്ത് സംഭവിച്ചു? ഉപകാരത്തിന്റെ പരത്തിൽ ആകാരം വന്നു. അനോടു ആ ഹു മനസ്സിലാക്കിയേ പോകാവൂ. ഉടനെ അടുത്ത സൂത്രം വരുന്നു, സാവനടുഹ സൗ അനടുഹ എന്നാണ് എന്ത് സൂത്രം വന്നത്? അവിടെ പ്രവർത്തിച്ചത് സാവനടുഹ. അസ്യ നും സ്യാദ് സൗപരേ എന്നുവെച്ചാ അനടുഹ ശബ്ദത്തിന് നും വരുന്നു സൂപരമിരിക്കെ. നുമ്മിന് മകാരം ഇത്തായി ഉകാര ഉച്ചാരണാർത്ഥമായി ശേഷിക്കുന്ന ഏതാണ്? ഏത് സൂത്രം വരുന്നു? ഏത് സൂത്രം വരുന്നു? മിതച്ചോ അന്ത്യാത്പര. അപ്പൊ അന്ത്യമായ അച്ഛന്റെ പരത്തിൽ നുമ്മിലെ നകാരം വരുമ്പോ ഇവിടെ എങ്ങനെ വരും? രൂപം എവിടെ വരും? ആക്കി ശേഷം, ആക്കി ശേഷം എന്ത് വരുന്നു? നുമ്മ വരുന്നു. അപ്പൊ എങ്ങനെയായ രൂപം? ആനാട് ഊ ആ നഹ് വിനി ആനാട് ഊ ആന് ഊ ആന്നിരിക്കുന്നിടത്തെ സൂത്രം വരും. അപ്പൊ എന്തായി? ആ നട് വ് ആ സു. സുവിനെന്ത് സംഭവിക്കും? ഹൽനിയാർഗാസുഹൻ പോയി. പിന്നെ വരുന്ന എന്താണ്? അനഡുവാന് ഹ്. ഹകാരത്തിന് എന്ത് സംഭവിക്കും? സംയോഗാന്തസ്യ ലോപഹ. സംയോഗാന്തമാണ്, പദവുമാണത്. എങ്ങനെയാ പദസഞ്ജ വരുന്നത്? ആ സുപ്തിംഗന്ധം പദസുബന്ധമാണ്. പദസഞ്ജ ഒന്ന് ഹകാരം ലോപിച്ചു. അപ്പൊ എന്തായി? അനഡ്വാൻ രൂപ ശ്രദ്ധിച്ചു. അനഡ്വാൻ നകാരം ലോപിച്ചുകൂടെ എന്ന് സംശയിക്കാം. ഏ സൂത്രപ്രകാരം? നലോപപ്രാതിപതികാന്തസ്യ. പക്ഷെ ലോപിക്കുന്നില്ല, എന്തുകൊണ്ട്? പ്രാതിപതികമാണ്. പ്രാതിപതികം തന്നെയാണ്. ആ നിഷേധിക്കുന്ന ഏതാണ്? നവ്യക്തോത്വസ്മ എന്നും നിഷേധിക്കത്തില്ല. പൂർവോത്തരാസിദ്ധം. എന്തുകൊണ്ട്? സംയോഗാന്തസ്യ ലോപഹ എന്ന് പറയുന്ന സൂത്രം നലോപപ്രാതിപതികാന്തസ്യയുടെ ദൃഷ്ടിയിൽ അസിദ്ധമാണ്. അത് നോക്കുമ്പോൾ ഇവിടെ സംയോഗാന്ത ലോപം സംഭവിച്ചിട്ടില്ല, അവസാനം ഇരിക്കുന്ന അഹകാരമാണ്. മനസ്സിലായോ? ഇവിടെ ഹകാരമിരുന്ന നലോപപ്രാതിപതികാന്തസ്യ പ്രവർത്തിക്കുമോ? ഹകാരമിരുന്നാൽ എന്തുകൊണ്ട്? പ്രാതിപതികത്തിന്റെ അന്ത്യമല്ല. പ്രാതിപതികത്തിന്റെ അന്ത്യമല്ല. അന്ത്യത്തിലാണെങ്കിലേ നകാരം ലോപിക്കുന്നു. പക്ഷെ ഇവിടെ ഹകാരം ലോപിച്ചപ്പോ നകാരം എന്ന് പറയുന്ന ഇപ്പൊ പ്രാതിപതികത്തിന്റെ അന്ത്യം. അനഡുഹായിരുന്നു പ്രാതിപതികം, ശരിയാണ്. അപ്പൊ അനഡുഹിന്റെ അകത്ത് ഇപ്പൊ ആ വന്നു, നകാരം വന്നു, അതൊന്നും കൊണ്ട് അനഡുഹ് മാറത്തില്ല. ഏകദേശ വികൃതം അത് തന്നെയാണ്. പിന്നെ സംഭവിച്ചത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അനഡുഹിന്റെ ഹകാരം പോയി. അപ്പൊ പ്രാതിപതികം അല്ലാതാവോ? ചിന്നേപി കുച്ഛേ ശ്വാ ശ്വേവ ബാക്കി നചാശ്വോ നച ഗർദ്ദഭ. വാലം മുറിഞ്ഞു പോയെന്നേ ഉള്ളൂ, ആള് മാറൂ? ഇപ്പോഴും അത് പ്രാതിപതികം തന്നെ. അപ്പൊ നലോപ പ്രാതിപതികാന്തസിപ്രകാരം നകാരത്തിൽ ലോപം വരാം. പക്ഷേ നലോപ പ്രാതിപതികാന്തസ്യ വന്ന് നോക്കുമ്പോ പൂർവം പ്രതി പരംശാസ്ത്രം അസിദ്ധം. പൂർവത്തിലെ സൂത്രമാണ് ഏത്? നലോപ പ്രാതിപതികാന്തസ്യ. അതും നോക്കും, പരത്തിൽ സംയോഗാന്തസ്യ ലോപ എന്ന് പറയുന്നത് പ്രവർത്തിച്ചിട്ടേ ഇല്ല. എന്നുവെച്ചാൽ അവിടെ എങ്ങനെയിരിക്കുന്നു? ഹകാരമിരിക്കുന്നു. അപ്പൊ ഏതിന്റെ ദൃഷ്ടിയിൽ ഏത് അസിദ്ധം? പൂർവസൂത്രത്തിന്റെ ദൃഷ്ടിയിൽ പരസൂത്രം. ഇവിടെ പരസൂത്രം ഏത്? അത് ഏതിന്റെ ദൃഷ്ടിയിൽ അസിദ്ധം? അപ്പൊ പൂർവസൂത്രം ഏത്? അതുകൊണ്ട് അനഡ്വാൻ എന്നിരിക്കുന്നു. തീർന്നില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട്. മുമ്പോട്ട് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രസ്താവനോട് ഹാസ്യന്നും സ്യാദ് സൗപരേ, സൂപരമരിക്കുമ്പോ എന്ത് വരുന്നു? നും വരുന്നു. അനഡുവാന്ന് രൂപ ശ്രദ്ധിച്ചു. ഇനി അനോട് പരത്തിലെന്തിരിക്കുന്നു? എന്ത് വരുന്നു? അനഡു ഹൗ, അനഡു ജസ്, എന്ത് സംഭവിക്കും? അനഡു ഹ ഹേ അനഡു സൂ എന്നിരിക്കുമ്പോ സൂത്രം വരണം. ഹേ അനഡു സൂ എന്നിരിക്കുമ്പോ ഏത് വരണം? ചതുര അനഡു ഹോരാം ഉദാത്ത. എന്തുകൊണ്ട്? സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ ആം വരണം. അതിന്റെ അപവാദമാണ് അടുത്ത് പറയുന്നത്, അം സംബുദ്ധൗ ഹേ അനഡുവൻ. അം സംബുദ്ധ എന്താ പറയുന്നത്? ചതുര അനഡു ഹോര ആം വരും എപ്പോ? സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ. ഇവിടെ പറയുന്നു അതിൽ സംബുദ്ധിയാണ് പരമിരിക്കണമെങ്കിൽ എന്ത് വരണം? അമ്മരണം. ചതുരഹൂരാം ഉദാത്ത പറയുന്നത് സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ പൂർവത്തിൽ എന്തുവരും? ആം. അം സംബുദ്ധ പറയുന്നത് സംബുദ്ധിയാണ് പരമിരിക്കുന്നതെങ്കിൽ അമ്പരണം. സംബുദ്ധി എന്ന് പറയുന്നത് സർവനാമസ്ഥാനമാണോ? ആണോ? എന്നാലാണോ? അപ്പൊ സമ്പുദ്ധി പരമരിക്കും അമ്മിരിച്ച്. അപ്പൊ ഇനി നോക്കുക, അനൊടുഹ് ഹേ അനൊടുഹ് സൂന്നിരിക്കുന്നു, സമ്പുദ്ധി പരമരിക്കുകയാണ്. അവിടെ അമ്മരുമ്പോ എങ്ങനെ ഒരു രൂപം? ആ മിതച്ചോ അന്ത്യാത്പര പ്രകാരം എന്തോരും? അനഡ് ഊ ആ ഹ് സു വന്നു. ഇത്രയും വന്നു കഴിയുമ്പോ അടുത്ത എന്തോരും? സാവനട്. അത് പറഞ്ഞിരിക്കുന്ന സൂപരമിരുന്നാ മതി. സമ്പുദ്ധിയാണെന്നോ അല്ല എന്നോ ഒന്നും പറയുന്നില്ല. സൂപരമിരുന്നു കഴിഞ്ഞാൽ നും വരും. അപ്പൊ എന്തുവരും? അനട് അനട് ഊ ആ നും. മധ്യമായസിന്റെ പരത്തി വരണ്ടേ? ബാക്കി ശേഷം നും ഹ് സൂന്നായി. ഇങ്ങനെ ഇരിക്കുമ്പോ അനട് ഊ ആന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? ഇത് കാണിച്ചു. അപ്പൊ എന്തായി? അനട് സൂനെന്ത് സംഭവിച്ചു? ഭംഗിയാഭ്യോദ്ദീർഘാസുദിശ്യവൃത്തം ഹൽ പോയി. ഹകാരത്തിന് എന്ത് സംഭവിച്ചു? സംയോഗാന്തസ്യ ലോപഹ. അപ്പൊ എന്തായി? അനഡ്വൻ ഹേ അനഡ്വൻ ഹേ അനഡ്വൻ. ഈ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ആ പ്രക്രിയ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയാൽ പിന്നെ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. ഹേ അനഡ്വൻ ഹേ അനഡ്വാഹു ഹേ അനഡ്വാഹ. ദ്വിതീയല് അനൊടു ഹം വന്നിരിക്കുമ്പം അനൊടു ഹം അനൊടു ഹൗ അനൊടു ശസ് എന്നിരിക്കുമ്പോ അനൊടു ഹഹ. തൃതി അനൊടുഹ് ടാന്നിരിക്കുമ്പോ അനൊടു ഹ. അജ്ഹീനം ഹൽ ഹൽ അങ്ങനെ പരേണ സമീചരി അനൊടു ഹ. അനൊടുഹ് അടുത്തേതാണോ? ഭ്യാം എന്നിരിക്കുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. വസു ശ്രംസു ധ്വംസു അനടുഹാം ദഹ. സാന്തവസുന്ദസ്യ ശ്രംസാദേശ്ച ദഹസ്യാദ് പദാന്തേ അനടുഭ്യാം ഇത്യാദി. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് ആദ്യം വിളിച്ചിരിക്കുന്ന വസു, വസു എന്ന് പറയുന്നൊരു പ്രത്യയമാണ്. വിദേശത്ത് വസു നമ്മളിനി പഠിക്കുന്നത് ഇവിടെ തന്നെ പഠിക്കും. വസു എന്ന് പറയുന്നത് പ്രത്യയം. പ്രത്യയത്തെ കണ്ടുകഴിഞ്ഞാൽ എന്തുവരും? പ്രത്യഗ്രഹണേ തദന്തഗ്രഹണം. പിന്നെ വസു എന്ന് പറയുന്നതിന് ഉകാരം മിത്തായി പോകും, ശേഷിക്കുന്ന എന്താണ്? വസ്. ഇതെന്തന്തമാണ്? സാന്തം. അത് പ്രത്യഗ്രഹണേ തദന്തഗ്രഹണം, സാന്തമാണ് വസു. രണ്ടും കൂടി ചേർത്ത് എഴുതിയിരിക്കുന്നത് സാന്തവസുന്തസ്യ എന്ന് വെച്ചാൽ സകാരാന്തമായ വസുപ്രത്യം അന്ത്യത്തിലുള്ള ഏതോ അത്, അതാണ് സാന്തവസുന്തം. സകാരാന്തമായ വസുപ്രത്യം അന്ത്യത്തിലുള്ള ശബ്ദം ഏതോ അതാണ് സാന്തവസുന്തം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കതിന്റെ ആവശ്യമില്ല. ഇവിടെ സകാരാന്തമായ ഏതെങ്കിലും ശബ്ദമുണ്ടോ? നമ്മളിപ്പോ ഏതന്തമായ ശബ്ദമാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അത് തൽക്കാലം വിട്ടയ്ക്കാം. വിദ്വാൻ ശബ്ദം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ ആവശ്യം വരും. അപ്പോൾ ഓർക്കണം ശാന്തവസ്തുന്തസ്യ. പിന്നെ വരുന്നത് എന്താണ്? ശ്രംസു ധ്വംസു. ശ്രംസു ധ്വംസു അവശ്രംസനെ ധാതു പാഠത്തിൽ ശ്രംസു ധ്വംസു അവശ്രംസന. അവശ്രംസനം എന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യതിചലിക്കുക, സ്ഖലിച്ചു പോവുക എന്നൊക്കെയുള്ള അർത്ഥം. തെറിച്ചു പോവുക, അങ്ങനെയാണ് ഭ്രംശിച്ചു പോവുക എന്ന് പറയുന്നില്ല, അതാണ് ശ്രംസനം. ശ്രംസു ധ്വംസു രണ്ടിന്റെ അർത്ഥം. അതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രംസാദേഹി. ശ്രംസാദി എന്ന് പറഞ്ഞാൽ ശ്രംസും ധ്വംസും. ധ്വംസിൽ നിന്നാണ് ധ്വംസം ശബ്ദം, ധ്വംസനമെല്ലാം ഉണ്ടാകുന്നത്. ഈ ധ്വംസിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ശ്രംസാദി എന്ന് പറയുന്നുണ്ട് ഏതൊക്കെയാണ്? അതും ഇവിടെ ഉണ്ടോ? ശ്രംസോ ധ്വംസോ ഉണ്ടോ? ഇവിടെ ഏതാ ശബ്ദം? അപ്പൊ അതും വിട്ടയ്ക്കാം, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അനോട് ഹാം അടുത്ത് വരുന്ന അനോട്, അതാണ് ഇവിടെ ആവശ്യം. എന്താ ഈ സൂത്രത്തിൽ വിധിക്കുന്നത്? ദഹ സ്യാത് പദാന്തേ. പദത്തിന്റെ അന്ത്യത്തിൽ ദകാരം വരുന്നു. അപ്പോ ശാന്തവസന്തസ്യ ശ്രംസാദേശ്ച വിട്ടയ്ക്കുക, ഇപ്പൊ വേണ്ട. പിന്നെന്താണ്? അനോട് സാധനം എടുക്കുക. ശ്രംസാദി എന്ന് പറയുന്നുണ്ട് ശ്രംസു ധ്വംസു അനഡ് മൂന്നിനെ എടുക്കാം. അത് ശ്രംസും ധ്വംസും വിട്ടയ്ക്കുക, രണ്ട് വിട്ടയ്ക്കുക, അവസാനത്തെ എടുക്കുക. അത് ശ്രംസാദി. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? അനഡുഹിന് ദകാരം വരും. എവിടെ? പദാന്തത്തിൽ. പദാന്തത്തിൽ ദകാരം വരുന്നു. അപ്പോ ആനുഡുഹ സൂ എന്നിരുന്നപ്പോ ഈ ദകാരം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആനുഡുഹ സൂ എന്നിരിക്കുമ്പോ പദസഞ്ജ ഇല്ലെന്നാണോ നമ്മൾ പഠിച്ചോ? ഉണ്ടെന്നോ? ഉണ്ടോ ഇല്ലയോ? പിന്നെന്താ വരാത്ത്? പൂർവോത്രാസ് നോക്കിയിട്ട് പറഞ്ഞ അതേ ഊഹം പറഞ്ഞാണ്. എന്തുകൊണ്ട്? ഇവിടെ എഴുതിയിട്ടുണ്ട് ചതുര അനട് ഹോ രാം ഉദാത്തഹ. അതിന്റെ നമ്പർ എത്രയാ? 7-1. അതല്ലേ അവിടെ പ്രവർത്തിച്ചത്? സൗ അനട് ഹോ പ്രവർത്തിച്ചു. അതെല്ലാം അവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ പിന്നെ ഇവിടെ പ്രവർത്തിക്കേണ്ടത് അനട് വന്നിരിക്കുമ്പോ ഏ സൂത്രം പ്രവർത്തിക്കണം? അനട് സൂന്നിരിക്കുമ്പോ അത് പ്രവർത്തിക്കണം. ഹോഠ പ്രവർത്തിച്ചുകൂടി? ഹോഠ പ്രവർത്തിച്ചുകൂടി? പ്രവർത്തിക്കാമോ ഇല്ലയോ? പ്രവർത്തിക്കാം. അത് പൂർവമാണോ പരമാണോ? ഉറപ്പാണോ? ഹോഠ എന്ന് പറയുന്നത് പരമാണോ പൂർവമാണോ? അതിനെ സംബന്ധിച്ചുള്ള യോഗ്യത വസുശ്രം ശുദ്ധം സന്ധുഹന്ത പൂർവം. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധമല്ലേ? അപ്പൊ അതിന് പ്രവർത്തിച്ചുകൂടി? അപ്പൊ എന്ത് ചെയ്തു? അതിനുള്ളൊരു ഹോം. അവിടെ അനുഗ്രഹം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എന്ത് വരും? ആം വരുന്നു. അനുഗ്രഹ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നും വരുന്നു. അം സംബുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതെല്ലാം വരുന്നു. സു വരുന്നു, സംയോഗം വന്നു. പിന്നെ നോക്കേണ്ടത് സംയോഗാന്തസ്യ ലോപയാണ്. പൂർവ്വത്തിൽ സംയോഗാന്ത ലോപമാണോ അതോ സസുസ്രം ശുദ്ധം സനുഗാന്ത വേണോ എന്ന് നോക്കണം. അതിലേതാണ് ആദ്യത്തത്? സംയോഗാന്തസ്യ ലോപയാണോ? 8:2:23. അപ്പൊ വസുസ്രം ശുദ്ധം സനുഗാന്ത എന്ന് പറയുന്നത് ഇവിടെ സു വരവിരുന്നപ്പോ മറ്റ് വിശേഷസൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ച് കാന്നിരിക്കുന്നു. അവിടെ ഹോട വരത്ത് എന്തുകൊണ്ടാണ് ഇപ്പോ? സംയോഗാന്തസ്യലോകസ് അഭാവസൂത്രമാണോ? അല്ല. വസുസ്രം ശുദ്ധം സനുഗാന്ത എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹോട എന്ന് പറയുന്നത് അത് വന്നൂടെ? ഹോട വരാമല്ലോ ഹകാരത്തിന് ടകാരം വിരിച്ചു പദാന്തത്തില്. ഹോട വരുന്നതിന് എന്താ തകരാറ്? 8:2:31 വന്നൂടെ? ചോദിക്കുന്നത് സൂവരവിരുന്നപ്പോ. സൂവരവിരുന്നപ്പോ ഹോട്ട എന്നുകൊണ്ട് പ്രവർത്തിച്ചില്ലെന്നാ ചോദിച്ചു. സംയോഗാന്ത ശിലോവ മുമ്പേ പ്രവർത്തിച്ചു. എന്തുകൊണ്ടത് പൂർവം? പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. അതാ പാണിനി ദീർഘവീക്ഷണത്തോടുകൂടി സൂത്രങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പൊ അത് ലോപിച്ചു. ഇവിടെ വരുമ്പോഴോ അനുഡുഹാം ദഹ അനുഡുഹീന ദകാരം നേരിട്ട് വിധിച്ചു. അപ്പൊ അതിവിടെ പ്രവർത്തിക്കും. ദകാരം വന്നു. ഹു എന്ന് പറയുന്നത് എന്തായി മാറി? ദകാരമായി. അനുഡുദ്ഭ്യാം അനുഡുദ്ഭി അനുഡുഹേ അനുഡുദ്ഭ്യാം അനുഡുഹുസൂന്നിരിക്കുമ്പോ ഏത് വരുന്നു? വസുസ്രം ശുദ്ധം സു അനുഡുഹാം ദാ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അനഡുദ് സൂന്നിരിക്കുന്നിടത്ത് ഖരിജ ചർത്തം വന്നു കഴിഞ്ഞാൽ അനഡുസു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അനഡുഹിന് വന്ന ഈ സൂത്രം, ദകാരം വന്ന ഇത് ഖരിജയ്ക്ക് സിദ്ധമാണോ എന്ന് നോക്കണം. എന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. ഖരിജയ്ക്ക് ഇത് സിദ്ധമാണോ വന്നത്? വന്നില്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും? ഖരിജ ഏതാ പൂർവം? ഇത് പൂർവം. അപ്പൊ പരസൂത്രം പ്രവർത്തിക്കാം. അവിടെയും പാണിനി ആലോചിച്ചാണ് പ്രവർത്തിച്ചത്. അല്ലേ, നമ്മളാണ് സൂത്രം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്ന്? പാനോഡിന് എത്രയെല്ലാം സ്ഥലത്ത് പൂർവോത്രാസിദ്ധം പാണിനി നോക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതൊരു ശബ്ദമല്ലേ, എത്രയോ സ്ഥലങ്ങളിൽ ഇതൊക്കെ പ്രവർത്തിക്കണം. മാറിയും തിരിഞ്ഞൊക്കെ വരില്ലേ? എല്ലായിടത്തും നിയമം പ്രവർത്തിക്കണ്ടേ? പാനോഡഹ് സൂന്നിരിക്കുന്നിടത്ത് ദകാരം വരണമെങ്കിലും പൂർവോത്രാസിദ്ധം നോക്കണം. ഇല്ലെങ്കിൽ അവിടെ ഹോട്ടാ കയറി വരും. അപ്പോൾ അത് വരാതെ അത് ഒഴിവാക്കാൻ പൂർവോത്രാസിദ്ധം നോക്കണം. പിന്നെ വസുസ്രം ശുദ്ധം സന്ധാന്ത പ്രകാരം ദകാരം വന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ ചർത്തും വരണമെങ്കിലും അവിടെയും നോക്കണം പൂർവോത്രാസിദ്ധം. അപ്പോൾ ഖരിജയ്ക്ക് ഇത് സിദ്ധമാകണം. ആ രീതിയിൽ സൂത്രത്തെ ഉണ്ടാക്കണം. ഖരിജപ്രകാരം ചർത്തം വന്നു കഴിഞ്ഞാൽ എന്തുവരും? അനടുത്ത് സു എന്ന് പറയുന്നു. അടുത്ത് ചോദിക്കുന്നു സാന്തേതിക്കും. ഇതിവിടെ ആവശ്യമില്ലാത്ത ഒരു ചോദ്യമാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. പഠിക്കുന്നിടത്തല്ലേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. വരാൻ പോകുന്ന ഭാവമാണ്, അതവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ പറഞ്ഞത് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രം. വിദ്വാൻ ഇതെങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കി കൊടുക്കുന്നത്? അതിൻ്റെ പ്രക്രിയ പഠിക്കാതെ ആവശ്യമില്ലാത്തത് ചിലടത്ത് എഴുതി വയ്ക്കുമെന്ന് പറയുന്ന ഇതാണ്. അതെന്താണെന്ന് വിദ്വാൻ ശബ്ദം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുവരെ ക്ഷമിക്കുക, അടുത്ത് തന്നെ വരും. വിദ്വസ് ശബ്ദമാണ്, വിദ്വസ് അത് വിദ്വാൻ എന്നാകുന്നിടത്താണ് ഈ സൂത്രം പ്രവർത്തിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വസ് എന്ന് പറയുന്ന പ്രത്യയം ശാന്തമാണോ? അത് വസ് എന്ന് പറയുന്ന പ്രത്യയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലാവും. അതങ്ങനെ ആയിരിക്കേ വീണ്ടും ശാന്തമെന്ന് എന്തിനു പറഞ്ഞു? എൻ്റെ ആവശ്യമില്ലല്ലോ. എടുത്തു പറഞ്ഞില്ല, കാരണം വിദ്വാൻ എന്ന് പറയുന്നിടത്ത് ഈ സൂത്രപ്രകാരം ഇതകാരം വരാൻ പാടില്ല. അതാണ് അതെങ്ങനെ, അത് നമ്മളിനി പഠിക്കും. അതുകൊണ്ടിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പദാന്തേക്കും സ്രസ്തം ദ്വസ്തം ഇതും ആവശ്യമില്ലാത്തതാണ്. പഠിക്കുന്നിടത്തേ ഇത് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ സ്രസ്തം എന്ന് പറയുന്നത്, എന്താണ് ദ്വസ്തം എന്ന് പറയുന്നത്, എങ്ങനെ വന്നു അനിതാം ഉപധായ കിങ്തി. സൂത്രങ്ങളത് പ്രവർത്തിക്കും ഇവിടെ, നിഷ്ഠ വരുന്നു. എന്തെല്ലാം പ്രക്രിയകൾ വന്നിട്ടാണ് ദ്വസ്തം സ്രസ്തം എന്നൊക്കെ ഇരിക്കുന്നത്. അപ്പം അതൊന്നും മനസ്സിലാ, ഇതെന്തുകൊണ്ട് പദാന്തമാകുന്നില്ല ഇവിടെ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സൂത്രങ്ങൾ പഠിക്കാവുന്നു. അതുകൊണ്ട് ഇവിടെ ഇതൊന്നും എഴുതി വയ്ക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രയോജനവും ചെയ്യത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഇനി വരുന്ന ഭാഗത്ത് മനസ്സിലാക്കും. ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ സ്രസ് ദ്വസം ഇരിക്കുന്നിടത്ത് രണ്ടിടത്ത് സകാരം പദത്തിൻ്റെ അന്ത്യത്തിലല്ല, അതുകൊണ്ട് ധകാരം വന്നില്ല. അത്രയും മനസ്സിലാക്കുക. എന്തുകൊണ്ട് എങ്ങനെയെന്നൊന്നും ഇപ്പം മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറയരുത്. മനസ്സിലായെങ്കിൽ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, അതിന് ഉത്തരം പറയണം. അന്നോട്ട് സു എന്നിരിക്കുന്നു. അവിടെ സൂത്രം പ്രവർത്തിച്ചത് ചതുരനോട് ഹോരാം ഉദാത്തഹ. അതിന്റെ നിമിത്തം എന്താണ്? സർവനാമസ്ഥാനം. തൊട്ടടുത്ത സൂത്രം എന്താണ് പറയുന്നത്? സൗ അനോട് ഹഹ അസുന്നും സാധു സ്യാത് സൗ പരേ എന്നാ പറയുന്നു. അതായത് അനോട് ശബ്ദം എടുക്കുക, ബാക്കിയെല്ലാം പോട്ട്. അതിന് സർവനാമസ്ഥാനം പരമിരിക്കെ ആം വരും. സാവ് അനോട് പറയുന്നത് സു പരം വരുന്നാൽ നും വരും. രണ്ടും മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, അനടുഹു സു എന്നിരിക്കുമ്പോൾ ആം വരുമോ നും വരുമോ രണ്ടും കൂടെ വരുമോ? ആം വരും എന്നൊരു പക്ഷം. എന്റെ ചോദ്യം ഇതാണ്, ആം വരുമോ നും വരുമോ അതോ രണ്ടും വരുമോ എന്നാണ്? രണ്ടും വരുമെന്നാണ്. എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? ആ എന്താണോ? അതെന്തിന്? അല്ല, അതിപ്പോ ഏത് ശബ്ദത്തിനെയും നമുക്ക് നമസ്തകമാക്കാം. എങ്ങനെ സമാസം ചെയ്താൽ മതി? ഏതൊരു കുലത്തിനാണോ നല്ല കാളകളുള്ളത് ആ കാള എന്താവും എന്ന് പറഞ്ഞാൽ മതി. നമസ്തമാക്കുന്നതിന് പ്രയാസമില്ല. ഇവിടെ ഇപ്പൊ പുല്ലിംഗ ശബ്ദമാണ്, ഇവിടെ അടുത്ത പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് അനോഡഹ് എന്നിരിക്കുമ്പോൾ സർവനാമസ്ഥാനം പരമരിക്കുമ്പോൾ ആം വിധിച്ചു, സു പരമരിക്കുമ്പോൾ നുമ്മ വിധിച്ചു. ഇവിടെ ആമ വരുമോ നുമ്മ വരുമോ രണ്ടും വരുമോ? രണ്ടും വരുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ മറ്റ് ഏതെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ്? നുമ്മ വരണം. എന്തുകൊണ്ട്? നുമ്മെന്ന് പറയുന്നത് അപവാദമാണ്. എന്തുകൊണ്ട്? ആ അതാണ് ന്യായമായ സംശയം. കാരണം സർവനാമസ്ഥാനം പരമിരിക്കുമ്പോഴാണ് എന്ത് വന്നത്? ആമ. അപ്പോ സു പരമിരിക്കുമ്പോ എന്ത് വിധിച്ചു കഴിഞ്ഞാൽ ആമിനെ ബാധിച്ചിട്ട് എന്ത് വരണം? നും വരണം. ആം വരാൻ പാടില്ല, നിന്ന് മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. എന്തുകൊണ്ട് പാണിനി അത് ശ്രദ്ധിച്ചില്ല എന്നൊരാൾ ചോദിച്ചാൽ ശരിയാണ്. മനസ്സിലായോ? സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ ആം വരണം. അതേ ശബ്ദത്തിന് സു പരമിരിക്കുമ്പോൾ നുമ്മ വിധിച്ചു കഴിഞ്ഞാൽ സു ഒഴികെ ഉള്ളിടത്തെ ആം വരത്തുള്ളൂ. സു പരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തേ വരൂ? പ്രഗൽഭ്യ വാ അപവാദ വിഷയം തഥ ഉസർഗു അഭിനിവിശത്തെ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ ഉത്സർഗത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. എന്നുവെച്ചാൽ സു പരമിരിക്കുമ്പോൾ നും വന്നിട്ട് ബാക്കിയുള്ള സർവനാമസ്ഥാനങ്ങളിലെ ആമിന് വരാൻ പറ്റൂ. ചുരുക്കത്തിൽ സു പരമിരിക്കുമ്പോൾ ആം വരത്തില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, പാണിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചേ മതിയാവും. തീർന്നില്ല, ഇനിയും ഉണ്ട് പ്രശ്നം. അടുത്തെന്താണ് പറയുന്നത്? അം സംബുദ്ധവും. ഈ സൂത്രം എന്താ പറയുന്നത്? സംബുദ്ധി പരമിരിക്കുമ്പോ അം മരണം. സാവനടുക എന്താ പറയുന്നത്? സൂപരമിരിക്കുമ്പോ നും വരണം. അപ്പൊ സൂപരമിരിക്കുമ്പോ അവിടെ നുമ്മും വിധിച്ചു, സമ്പുദ്ധി പരമിരിക്കുമ്പോ ആമം വിധിച്ചു. അപ്പോ ചോദ്യം, സമ്പുദ്ധിയായ സൂപരമിരിക്കുമ്പോ നും വരുമോ ആം വരുമോ രണ്ടും വരുമോ? ഏതെങ്കിലും ഒന്ന് പറയണം. നും വരും, ആം വരും, അമ്മും നമ്മും വരും. എന്തുകൊണ്ട്? വീണ്ടും അത് അപവാദമാണ്. കാരണം സു എന്ന് പറയുന്ന രണ്ടു തരത്തിലുണ്ട്, ഒന്ന് സമ്പുദ്ധി, ഒന്ന് സമ്പുദ്ധി അല്ലാത്തത്. അപ്പൊ സു എന്ന് ആദ്യം പറഞ്ഞെടുത്ത് സമ്പുദ്ധിയാണെന്നോ അല്ലെന്നോ ഒന്ന് പ്രത്യേകം പറഞ്ഞില്ല. അപ്പൊ നും വിധിക്കുമ്പോൾ അത് സമ്പുദ്ധിക്കും വരാം, സമ്പുദ്ധി അല്ലാത്തതിനും വരാം. പക്ഷെ അം സമ്പുദ്ധി എന്ന് പറയുന്നിടത്ത് പ്രത്യേകിച്ച് പറഞ്ഞു സമ്പുദ്ധിക്ക് എന്ത് വരും? അം. ഇപ്പൊ സമ്പുദ്ധിക്ക് അം വരുമെന്ന് വിശേഷിച്ച് പറഞ്ഞതുകൊണ്ട് സമ്പുദ്ധി പരമിരിക്കുമ്പോ അത് വിശേഷ സൂത്രമായതുകൊണ്ട് നുമ്മിനെ ബാധിച്ചിട്ട് സമ്പുദ്ധി എന്ത് വരണം? അം വരണം. അവിടെയും നും വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെയും അപവാദ ന്യായം അനുസരിച്ച് ഉത്സർഗത്തെ ബാധിച്ചിട്ട് അപവാദം വരണം. അത് കാരണം എന്തെന്ന് വെച്ചാൽ സാവ് അനുഡുഹ എന്ന് പറയുന്നിടത്ത് സൂവെന്നേ പറഞ്ഞുള്ളൂ, സമ്പുദ്ധി എന്നോ സമ്പുദ്ധി അല്ലാത്തോന്നോ പറഞ്ഞില്ല. പക്ഷെ അം സമ്പുദ്ധം എന്ന് പറയുന്നിടത്ത് എന്ത് പറഞ്ഞു? സമ്പുദ്ധി എന്ന് പറഞ്ഞു. സമ്പുദ്ധിയും സുവാണ്, പ്രഥമമായ ഏകവേനവും സുവാണ്. പരമിരിക്കുമ്പോൾ ഏത് വരും എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അപവാദ സൂത്രം പ്രവർത്തിക്കും. സമ്പുദ്ധിക്ക് വിശേഷമായി വിധിച്ചതേ വരാവൂ, അത് മറ്റതിനെ ബാധിച്ചിട്ട് വരും. സാവ് അനുഡഹയെ ബാധിച്ചിട്ട് അം സമ്പുദ്ധ പ്രകാരം അം വരും. അപ്പോ നും അവിടെ വരത്തില്ല. അല്ലേ, രണ്ടു ദോഷമുണ്ട്. സൂപരമിരിക്കുമ്പോഴും സമ്പുദ്ധി പരമിരിക്കുമ്പോഴും ദോഷമുണ്ട്. സൂപരമിരിക്കുമ്പോൾ എന്ത് ദോഷമാണ് വരുന്നത്? പോയോ? ആം വരും എന്നാണോ പറഞ്ഞത്? ആമിനെ ബാധിച്ചിട്ട് നും വരും. സമ്പുദ്ധി പരമിരിക്കുമ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞു? നുമ്മിനെ ബാധിച്ചിട്ട് അം വരും. സൂപരമിരിക്കുമ്പോൾ എന്ത് വരുമെന്നാ പറഞ്ഞത്? അമ്മനെ ബാധിച്ചിട്ട് സമ്പുദ്ധി പരമിരിക്കുമ്പം വരും. രണ്ടിടത്തും കുഴപ്പമാണ്. പാണിനിയുടെ ഒരു ശ്രദ്ധക്കുറവാണേ പറ്റിയത്. അപ്പോൾ ഭാഷകാരൻ പറയുന്നത് ശ്രദ്ധക്കുറവൊന്നും അല്ല, നമുക്കങ്ങനെ തോന്നുമെങ്കിലും ഇവിടെ അനുവൃത്തികളുണ്ടല്ലോ. സാവനടുഹ എന്ന് പറയുന്ന സ്ഥലത്ത് നുമ്മ് വന്ന എവിടുന്നാണ്? സൂത്രത്തിലുണ്ടോ? ആച്ചി നദ്യോർ നും. ഇതിന്റെ മുമ്പിലൊരു സൂത്രമുണ്ട്. ആ സൂത്രത്തിൽ നിന്ന് നുമ്മിങ്ങോട്ട് വന്നു. ഭാഷ്യകാരം പറയുന്നത് സൂത്രകാരൻ അവിടെ നിന്ന് ആത്തിനെ ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് നുമ്മിരിക്കുന്നത് ഇവിടെ അവർണത്തിന്റെ പരത്തിലാണ് നുമ്മിനെ വിധിച്ചിരിക്കുന്നത്. അവർണത്തിന്റെ പരത്തിൽ, അപ്പൊ അവർണത്തിന്റെ പരത്തിൽ നും വരണമെന്നുണ്ടെങ്കിൽ ആദ്യ അവർണം വരണം. ആദ്യ അവർണം എങ്ങനെ വരും? ചതുരനോട് ഹോരാം ഉദാത്ത വന്നാലേ പറ്റൂ. അച്ചി നദിയോർ നുമ്മെന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് നുമ്മ് മാത്രമല്ല ഇവിടേക്ക് ആമിനെയും അനുവർത്തിച്ചു. അപ്പൊ ആ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? അസ്യ നും സ്യാത് എന്ന് മാത്രമല്ല അവർണാത് നും സ്യാത് എന്നുകൂടെയാണ്. അനുഡ് ശബ്ദത്തിന്റെ അവർണത്തിൽ നിന്നും നും വരുമെന്നാണ്. അനുഡ് ശബ്ദത്തിന്റെ നുമ്മ മിതജോ അന്ത്യാത്പര എന്നുള്ള നിയമം അനുസരിച്ച് അന്ത്യമായ അച്ഛന്റെ പരത്തിലേ അവരാവും. അന്ത്യമായ അച്ഛന്റെ പരത്തി വരുമ്പോൾ അത് എന്തിൽ നിന്നായിരിക്കണം? അവർണത്തിൽ നിന്നും പരമായിരിക്കണം. ഇവിടെ അന്ത്യമായ അച്ഛ ഏതാണ്? ഓ, അപ്പൊ പിന്നെ അവർണത്തിന്റെ പരത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? ഒരാ വന്നേ പറ്റൂ. അപ്പോ ചതുരനോട് ഹോരാം ഉദാത്ത പ്രവർത്തിച്ചു കഴിഞ്ഞാലേ എന്ത് വരത്തുള്ളൂ? ഒന്നും വരത്തുള്ളൂ. അപ്പൊ അതിന് അപവാദമാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ സാവ് അനുഡുഹ എന്ന് പറയുന്നത് ആമിനെ ഉപജീവിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് സാവ് അനുഡുഹയെ പറയും ഉപജീവകം, ആമിനെ പറയും ഉപജീവ്യം. ആമെന്ന് പറയുന്നത് ഉപജീവ്യം, നുമ്മെന്ന് പറയുന്നത് ഉപജീവകം. എന്ന് വെച്ചാൽ ഉപജീവിക്കുന്ന, ആശ്രയിച്ച് ജീവിക്കുന്നത്. ഏതിനാണോ ആശ്രയിക്കുന്നത് അതാണെന്ത്? ഉപജീവ്യം. ഉപജീവ്യ ഉപജീവകങ്ങളിൽ ഒരിക്കലും ബാധ്യ ബാധക ഭാവം വരത്തില്ല. ഉപജീവ്യ ഉപജീവകങ്ങളിൽ ബാധ്യ ബാധക ഭാവോ നാസ്തി. ഉപജീവ്യോ ഉപജീവകയോ, ഉപജീവ ഉപജീവകങ്ങളിൽ ബാധ്യബാധകമില്ല. എന്നുവെച്ചാൽ രണ്ട് വിധികളിൽ പരസ്പരം ആശ്രയം വരികയാണെങ്കിൽ അതിൽ ബാധ്യബാധക ഭാവം വരില്ല. ഒന്ന് ബാധിക്കപ്പെടുകയും മറ്റൊന്ന് അതിനെ ബാധിക്കുകയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അവർണത്തെ ആശ്രയിച്ചൊന്നും വരുന്നത് കൊണ്ട് ആ അവർണവിധിയെ നുമ്മിന് ബാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചതുരനോട് ഹോരാമുദാത്ത ആദ്യം ആം വരും, പിന്നെ അതിനെ ആശ്രയിച്ച് തന്നെ എന്തുവരും? നും വരും. അതുപോലെ തന്നെ അം സംബുദ്ധു നോക്കുക. അം സംബുദ്ധു എന്താണ് വിധിക്കുന്നത്? ആയെ വിധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ നുമ്മിന് വരാൻ പറ്റും. എന്തുകൊണ്ട്? അവർണത്തിന്റെ പരത്തിലാണ് നുമ്മിനെ വിധിക്കുന്നത്. അവർണം വേണമെങ്കിൽ അമ്മ വരണം. അപ്പൊ അവിടെയും അം സംബുദ്ധുവിലെ അമ്മെന്ന് പറയുന്നത് ഉപജീവ്യമാണ്. നുമ്മെന്ന് പറയുന്നതോ ഉപജീവകമാണ്. അപ്പോൾ അമ്മ വന്ന് അവിടെ അവർണം വന്ന് അതിനെ ആശ്രയിച്ചിട്ട് തന്നെ എന്തുവരും? നും വരും. അവർണത്തെ ആശ്രയിച്ചിട്ട് നും വരത്തുള്ളൂ. അതുകൊണ്ട് അവർണം വരണം, വന്നു കഴിഞ്ഞിട്ട് നും വരും. അല്ല, ആ അമ്മ വന്നില്ലെങ്കിലും അവിടെ അവർണമില്ല. അവർണമില്ലെങ്കിൽ പിന്നെ അവർണത്തിന്റെ പരത്തിൽ നുമ്മിനെ വിധിക്കാൻ പറ്റുമോ? ഇല്ല. പൂർവത്തിൽ നിന്ന് അവർണം വരുന്നുമുണ്ട്. അപ്പൊ അതും പാണിനി മനസ്സിൽ കണ്ടിരിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ അനോട് ശബ്ദത്തിന്റെ രൂപങ്ങളെല്ലാം ആയി. അടുത്തു വരുന്നത് തുരാഷട്ട്. തുരാസാ എന്നുള്ളതാണ് പ്രാതിപദികം. തുരാസാ പ്രാതിപതികം. ഈ തുരാസാഹ എന്ന് പറയുന്നത് ഇന്ദ്രന്റെ പേരാണ്. ഇത് പ്രധാനമായിട്ട് വേദത്തിലാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ കാളിദാസൻ രഘുവംശത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് തുരാസാഹ, തുരാഷാഹം എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത് വേദത്തിൽ വരുന്ന ഒരു ശബ്ദമാണ്. ഇതിന്റെ വ്യുത്പത്തി എങ്ങനെയാണെന്നുള്ളതിലൊക്കെ തർക്ക വിതർക്കങ്ങളെല്ലാം ഉണ്ട്. ചിലർ പറയുന്നത് തുരം എന്ന് പറഞ്ഞാൽ വജ്രം, അതിനെ സഹിക്കുന്നവൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്നവൻ വജ്രത്തിന്റെ അധിപനാണല്ലോ, വജ്രായുധത്തിന്റെ, അങ്ങനെ പറയുന്നു. ചിലർ പറയുന്നു അതല്ല, തുരം എന്ന് പറഞ്ഞാൽ ത്വര, വേഗത, ആ വേഗത ഉള്ളയാള് ആണ് തുരം, അവനെ കൈകാര്യം ചെയ്യുന്നവൻ ഏറ്റവും വേഗതയുള്ള. വേഗതയുള്ള ആരാണ്? വായു. ഇന്ദ്രനല്ലേ മഴ പെയ്യിക്കുന്നത്? വായുവിനെ കൊണ്ടല്ലേ മഴ പെയ്യിക്കുന്നത്? അപ്പൊ വായുവിനെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? വായുദേവന്, ഇന്ദ്രൻ. ഇങ്ങനെയൊക്കെ പലതരത്തിലൊക്കെ അർത്ഥങ്ങൾ പറയുന്നു. എന്തായാലും സംഗതി ഇന്ദ്രന്റെ പേരാണ്. സിദ്ധാന്തമതി വരുമ്പോൾ അത് എന്റെ ഇതൊക്കെ വരും. ദീർഘം വരുന്ന എങ്ങനെയാണ് അതൊക്കെ നമ്മളവിടെ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, തുരാഹ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, കാളിദാസനും പ്രയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ തുരാസാഹ് എന്നിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇതിന്റെ വ്യുത്പത്തിയൊക്കെ അറിയുന്നവർക്ക് ഈ സൂത്രത്തിന്റെ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഈ സൂത്രം ഇവിടെ ആവശ്യമുള്ളതല്ല. തുരാഷാ ഇത് മതിയായിരുന്നു. പിന്നെ ഇവിടെ രൂപ വ്യത്യാസം വരുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ലഘുസിദ്ധാന്തമതി പഠിക്കുന്നവർക്ക് ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൂത്രം എന്താണ്? സഹേ ഹേ സാഡഹ സഹ സാഡ്രൂപസ്യ സഹേ ഹേ സസ്യ മൂർധന്യാദേശ. അതായത് തുരാഷാട്ട്, ഇവിടെ ഷാട്ടെന്ന് വന്നല്ലോ, ആ ഷാട്ടിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് വൃത്തിയിൽ. എന്നുവെച്ചാൽ അത് ആദ്യ സാട്ടെന്നായിരുന്നു. ആ സാട്ട് രൂപത്തിലുള്ള സഖിന്റെ സകാരം, സഖിന്റെ ആണല്ലോ സഹ മർഷണ എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണല്ലോ ഇത്. ആ സഖിന്റെ സകാരത്തിന് മൂർധന്യം വരും എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതായത് തുരാസാഹ എന്നുള്ള പ്രാതിപദികത്തിലെ സാഹിന്റെ സകാരത്തിന് ഷകാരം വരും എന്നാണ് ഈ സൂത്രം വിധിക്കുന്നത്. തുരാസാഹ എന്ന് പറയുന്ന സാഹിന്റെ സകാരത്തിന് ഷകാരം വരും. എന്നാ അതങ്ങ് പറഞ്ഞാൽ ഇവിടെ സാട്ട് രൂപസ്യാന്ന് എന്തിനു പറഞ്ഞു? കാരണം ഈ സാഹ് എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും ഷകാരം വരില്ല. എപ്പോഴാണോ സാഹ് സാഡ്ഡാകുന്നു അവിടെ വരത്തുള്ളൂ. അതാണ് സാഡ് രൂപസ്യ സഹേഹ എന്ന് പറഞ്ഞത്. ഈ സാഹ് എന്ന് പറയുന്നത് സാഡാകുന്ന എവിടെയാണ്? പദാന്തത്തിന്. ഇപ്പൊ എന്തായി? തുരാസാഹ എന്ന് പറയുന്നിടത്ത് പദാന്തങ്ങളിലെല്ലാം സകാരത്തിന് ഷകാരം, ബാക്കിയുള്ളിടത്ത് സാധന മാറ്റമുണ്ടാവും. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സാഡ് രൂപസ്യ സഹേഹ എന്ന് പ്രത്യേകം പറഞ്ഞു. സാഡ് രൂപസ്യ സഹ എന്ന് പറഞ്ഞാൽ സഹന് എപ്പോഴാണോ പദാന്തത്തിൽ അത് പ്രയോഗിക്കുന്നത് അവിടെ അവിടെ മാത്രമേ സാഡാകത്തുള്ളൂ. സകാരത്തിന് ഷകാരം വരും, അല്ലാത്തടത്ത് സാന്ന് തന്നെ വിരിക്കും. പിന്നെ തുരാ സാഹ് സൂന്നിരിക്കുമ്പോൾ ഏത് സൂത്രം പ്രവർത്തിക്കുന്നു? ഹോട്ട പ്രവർത്തിക്കുന്നു, സുലോപിക്കുന്നു, ജസ്തു ചർത്തും വരുന്നു. അപ്പൊ എങ്ങനെ വരും? തുരാ സാട്ട്, തുരാ സാഡ്, അവിടെ സാഡ് രൂപം വന്നു. അപ്പൊ എന്തുവരും? തുരാ ഷാഡ് എന്നുവരും. പദാന്തമാണ് തുരാഷാട്ട്, തുരാഷാട്ട് എന്നുവരും. ബാക്കി എളുപ്പമാണ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, സാഡ് രൂപസ്യ സഹേ എന്ന് എന്തിനു പറഞ്ഞു? പദാന്തം ഒന്ന് കാണിക്കാൻ മതി. തുരാസാഹു ഔന്നിരിക്കുന്നിടത്ത്, തുരാസാഹു ഔന്നിരിക്കുന്നിടത്ത് പദസഞ്ജ ഉണ്ടോ? സകാരത്തിന് ഷകാരം വരൂ? ഇല്ല. തുരാസാഹു, തുരാസാഹ, ഹേ തുരാഷാട്ട്, തുരാഷാട്ട്, തുരാസാഹു, തുരാസാഹ, തുരാസാഹം, തുരാസാഹു, തുരാസാഹ, തുരാസാഹേ, തുരാസാഹ, തുരാസാഡ്ഭ്യം. അവിടെ എന്തോരും ഹോട്ട വന്നു, ജസ്തും വന്നു, തുരാസാഡ് പദാന്തമായോണ്ട് എന്തോരും സഹേഹേ സാഡഹ സഹ തുരാ ഷാഡ്ഭ്യാം തുരാ ഷാഡ്ഭിഹി തുരാ സാഹേ തുരാ ഷാഡ്ഭ്യാം തുരാ ഷാഡ്ഭ്യ തുരാ സാഹ തുരാ ഷാഡ്ഭ്യാം തുരാ ഷാഡ്ഭ്യ തുരാ സാഹ തുരാ സാഹോ തുരാ സാഹാം തുരാ സാഹി തുരാ സാഹോ തുരാ സാഹ് സൂന്ദരീമ ഹോട്ട വന്നു, ജസ്തു വന്നു, തുരാ സാഡ് സ്ഥാനശത്വം വന്നു, തുരാ ഷാഡ് സുന്ദരിങ്ങിയ സൂത്രം വരാം, ഡവസിദ്ധുട്ട് വരാം, വികല്പമായിട്ട് ചർത്തം വന്നു, പൂർവ്വത്തിനും ചർത്തം വന്നിട്ട് അങ്ങനെ വരും, തുരാ ഷാട്ട് തോസു അല്ലെങ്കിൽ ഷാട്ട് സു രണ്ട് രൂപം വരാം. തുരാസാഹ് ഔ എന്നിരിക്കുമ്പോൾ പദസഞ്ജ വരുമോ? ഇല്ല. എന്തുകൊണ്ട്? തുരാസാഹ് എന്ന പദസഞ്ജ വരുമോ എന്ന് ചോദിച്ചോ, അതോ തുരാസാഹു എന്ന് പറയുന്ന പദമാണോ? എന്നാണോ തുരാസാഹു പദമാണ്? ഇവിടെ എന്തിനാ പദസഞ്ജ കിട്ടേണ്ടത്? തുരാസാഹിന്. അതിന് പദസഞ്ജ കിട്ടിയാലേ എന്ത് വരത്തുള്ളൂ? ഹോട്ട പ്രവർത്തിക്കത്തുള്ളൂ. തുരാസാഹു എന്ന് പറയുന്ന ഒരു പദമാണ്, അതുകൊണ്ട് വിശേഷമില്ല. തുരാസാഹിന് പദസഞ്ജ കിട്ടണം. അതിന് പദസഞ്ജ ഔ പരമിരിക്കുമ്പോൾ കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പദസഞ്ജയുണ്ട്. സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ പൂർവത്തിന് പദസഞ്ജ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സു വരവിരുന്നപ്പോ എങ്ങനെ പദസഞ്ജ വന്നു? അപ്പൊ ഇവിടെ ഈ സുപ്തിംഗന്ധം പദം പ്രകാരം വന്നാൽ സാവിന് പദസഞ്ജ കിട്ടത്തില്ലേ? സു വന്നപ്പോഴത്തേക്ക് അവിടെ പദസഞ്ജ കിട്ടിയെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആവ് ഇരിക്കുമ്പോഴും പദസഞ്ജ കിട്ടിക്കൂടി സാവിന്? എന്തുകൊണ്ട്? സുപ്പ് ചേർത്ത് അവിടെ കിട്ടി. ഇവിടെ ഈ സുപ്പ് ചേർക്കുമ്പോൾ സാവിന് പദസഞ്ജ കിട്ടിക്കൂടി? അവിടെ കിട്ടിയല്ലോ. ഇതും തുരാസാഹു സുബന്ധമാണല്ലോ. എന്ത്? അവിടെ ഈ സു ഉണ്ടല്ലോ. എങ്ങനെ? മറ്റടുത്ത് സു ചേർന്ന് മുഴുവനും കിട്ടും. സു ഇല്ല, പ്രത്യേകം ലോപിച്ചാൽ പദസഞ്ജ കിട്ടുമോ? എന്തുകൊണ്ട്? അപ്പൊ പിന്നെ സു ഇരിക്കുമ്പോഴത്തേക്ക് പ്രത്യേക ലോപി പ്രത്യലക്ഷം മാനിച്ചു കഴിഞ്ഞാൽ പരത്തിൽ സു കൊണ്ട് പൂർവ്വത്തിന് കിട്ടാതെ പോകത്തില്ലേ? പറയുന്നത് സു പരത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, ഔ പരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പൂർവ്വത്തിന് പദസഞ്ജ ഇല്ല. പ്രത്യേക ലോപയെ പ്രത്യലക്ഷം മാനിക്കുക, സു പരത്തിൽ വരത്തില്ലേ? അപ്പൊ പൂർവ്വത്തിന് പദസഞ്ജ കിട്ടുമോ? അങ്ങനെ നിങ്ങൾ പറയുന്നത് ഔ പരത്തിൽ ഇരിക്കുമ്പോ അതുകൊണ്ട് പൂർവ്വത്തിന് പദസഞ്ജ ഇല്ല. ഞാൻ ചോദിക്കുന്നത് സൂപരത്തിൽ ലോപിച്ചുപോയി, പ്രത്യേക ലോഹയെ പ്രത്യക്ഷ പ്രകാരം സൂപരത്തിൽ വന്നു, ഇനി പൂർവ്വത്തിന് പദസഞ്ജ കിട്ടുമെന്ന് ചോദിക്കുന്നു. ഉള്ളതായി കണക്കാക്കി, അപ്പൊ അതിന് ഇവിടെ പദസഞ്ജ വരത്തില്ല. ഉള്ളതായി കണക്കാക്കുമ്പോ കണക്കാക്കുമ്പോ പറയുന്നത് പദസഞ്ജ കിട്ടുമെന്ന്. ഞാൻ പറയുന്നത് സുബന്ധത്തിനെ കിട്ടത്തുള്ളൂ എന്ന് ഉള്ളതായി കണക്കാക്കിയുണ്ട്. അപ്പൊ സുബന്ധമാണെന്ന് വരുമ്പോഴത്തേക്ക് സു ഉള്ളതായി ഇല്ലാത്തതാണെന്നോ കണക്കാക്കുന്നു? ഉള്ളതായിട്ടോ? ഉള്ളതായി കണക്കാക്കുമ്പോ സു ഉൾപ്പെടെ ഉള്ളതിനല്ലേ പദസഞ്ജ കിട്ടൂ? കേവലമായ ഹു വരെ ഉള്ളതിന് എങ്ങനെ പദസഞ്ജ കിട്ടുമെന്നാ ചോദിക്കുന്നു. അത് തന്നെ ലോപിച്ചു കഴിഞ്ഞ് വീണ്ടും ഉള്ളതായി കണക്കാക്കി. ഇവിടെ നമുക്ക് കണക്കല്ലേ മുഖ്യം. ഉച്ചാരണം ചെയ്യാതെ പിന്നെ എങ്ങനെ അതിന് പദാന്തം എന്ന് പറയുന്നത്? സുമന്തം അങ്ങനെ പറയും, ഉച്ചാരണം ചെയ്തില്ലെങ്കിൽ, കണക്കാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന് പദാന്തം എന്ന് പറയുന്നത്, പദം എന്ന് പറയുന്നത്? ഇതൊക്കെ എങ്ങനെ നടക്കും? അങ്ങനെ പ്രത്യലുവേല പ്രത്യലക്ഷണം എന്താ പറയുന്നത്? പ്രത്യേലു ദേവി തഥാശ്രിതം അംഗകാര്യങ്ങൾ എന്നാണ്. പൂർവ്വത്തിലുള്ള അംഗകാര്യങ്ങളെല്ലാം സംഭവിക്കും എന്നാണ്. അപ്പോൾ അംഗകാര്യമായിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്? പദവും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അംഗകാര്യമായിട്ട് പദസംജ്ഞ ഉണ്ടെങ്കിൽ അത് വരും. അതൊക്കെ അംഗത്തിന് വരുന്നതല്ലേ, അത് വരുന്നു. അപ്പോൾ അവിടെ പദാന്തമാകുന്നു, പദമാകുന്നു, പദാന്തമാകുന്നു, പദാന്ത കാര്യങ്ങളെല്ലാം വരുന്നു. മറ്റിടത്ത് അങ്ങനെയല്ല. ഔ ആ സുബന്ധം ചേർന്ന് വരുന്ന ആ ഭാഗത്തിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ? പദസംജ്ഞ ഉള്ളൂ. പൂർവ്വത്തിന് പദസംജ്ഞ ഇല്ല. ഇതിപ്പോ അങ്ങനെയല്ല, ലോപിച്ചു കഴിഞ്ഞാലും ഇതെന്തായി? പദാന്തമായിക്കൊണ്ട് അംഗകാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വരുന്നു. അംഗകാര്യം അല്ലെങ്കിൽ വരത്തില്ല. പദസംജ്ഞ അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം അംഗകാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് വരാം. അതിനെ ആശ്രയിച്ചുള്ള അംഗകാര്യങ്ങളെല്ലാം വരുന്നു. ആ അംഗകാര്യങ്ങളിൽ പെടുന്നതാണ് പദാന്ത കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അത് സംഭവിക്കുന്നു. അതിന് അംഗകാര്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അന്നോട് ഹൗ എന്നൊരിടത്ത് പൂർവ്വത്തിൽ പദസംജ്ഞ ഇല്ല, പദകാര്യങ്ങളൊന്നും വരുന്നില്ല. അന്നോട് ഹൗ എന്നുള്ളതിന് പദകാര്യങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും പദകാര്യം വരാമുണ്ടെങ്കിൽ വരാം, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ട് വരുന്നില്ല. തുരാസാഹ് കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇത്രയും കൊണ്ട് ഹകാരാന്തങ്ങൾ കഴിഞ്ഞു. ഹ അടുത്തു വരുന്ന ഏതാണ്? ഇത് ഉദാഹരണമില്ല, സിദ്ധാന്തം ഒന്നിൽ കൊടുക്കും, ഇവിടെ ഇല്ല. അപൂർവമായതുകൊണ്ട് യകാരാന്ത ശബ്ദം അപൂർവമാണ്. പിന്നെ വരുന്ന ഏതാണ്? അടുത്തു വരുന്ന വകാരാന്ത ശബ്ദമാണ്.